പക്ഷെ ഞാൻ സമാധിയിലുണ്ടോ? അവരോക്ഷം ഞാനെന്ന് വെച്ചാൽ എന്താണത്? അവരോക്ഷം ഞാൻ അതെന്താണ്? എങ്ങനെയാണ് അവരോക്ഷം ഞാൻ? എങ്ങനെയിരിക്കും അത്? അത് എന്നെ എങ്ങനെയുണ്ടാവുന്നു ഞാൻ? അത് എന്നെ അത് എങ്ങനെയാണെന്നോ ജ്ഞാനം. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. അപ്പോ സമാധി പ്രക്രിയയിൽ പറയുന്നതാണ്, ഇപ്പൊ ഞാൻ ബ്രഹ്മമാണെന്ന് ഇപ്പൊ നമ്മൾ പറയും. ഞാൻ ബ്രഹ്മമാണ് പുസ്തകത്തെ വായിച്ചിട്ടോ ആരെങ്കിലും പറഞ്ഞോ കേട്ടിട്ടോ ഒക്കെ അഹം ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം അപരോക്ഷ ജ്ഞാനമാകത്തില്ല എന്നാണ്. എന്തുകൊണ്ട് അപരോക്ഷ ജ്ഞാനമാകുന്നില്ല? എന്തുകൊണ്ടാണ്? ആ ഈ ജ്ഞാനം ജാഗ്രതയിലാണ് നമുക്കുണ്ടാകുന്നത്. ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്നുണ്ട്, അറിവുണ്ട്. ശാസ്ത്രങ്ങളിൽ നിന്നോ ഗുരു പറഞ്ഞോക്കെ ഒരാൾക്ക് അറിയാൻ എന്താണ്? ഞാൻ ബ്രഹ്മമാണ്. ഈ അറിവെന്ന് പറയുന്നത് ജാഗ്രതയിലുണ്ടാകുന്ന അറിവാണ്. ഇത് പരോക്ഷമായ ജ്ഞാനമാണ്. ഇതാണ് പരോക്ഷമെന്ന് പറയും. അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണം? സമാധിയിലുണ്ടാവണം. അത് എങ്ങനെയെന്ന് നമുക്കിപ്പോ ജാഗ്രത ഇരുന്നുകൊണ്ട് സങ്കല്പിക്കാൻ പറ്റും. അത് അങ്ങനെ സമാധിയിലെത്തിച്ചേർന്ന് ഒരാൾക്ക് അഹം ബ്രഹ്മാസ്മി എന്നൊരു ജ്ഞാനം ഉണ്ടായാല് ഈ അപരോക്ഷ ജ്ഞാനം എന്താണെന്നുള്ളതിനൊക്കെ സമാധാനമാണ്. പക്ഷെ അതിങ്ങനെ ആയിരിക്കും, ആ ജ്ഞാനത്തിന്റെ സ്വരൂപം ഞാൻ ബ്രഹ്മമാണെന്നായിരിക്കും. പക്ഷെ ജാഗ്രതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ജ്ഞാനവും അല്ല. സമാധി എന്ന് പറയുമ്പോൾ അവിടെ ജാഗ്രത ഉണ്ടോ? സമാധി തന്നെ അതുണ്ടാവണം, ബ്രഹ്മാകാര വൃത്തി എന്ന് പറയും. അതിനിപ്പോ ജാഗ്രതയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്താൽ നമുക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റത്തില്ല. അതവനവന്റെ ഉള്ളിൽ ഒരു പ്രത്യേക അവസ്ഥയിലുണ്ടാകുന്ന ജ്ഞാനമാണ് അഹം ബ്രഹ്മാസ്. പക്ഷെ ഞാനും ഇത് തന്നെ. പക്ഷെ അപരോക്ഷമായി ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ അതെങ്ങനെയെന്നുള്ളത് നമുക്കിപ്പോ സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ സങ്കല്പം. നമ്മൾ പരമാവധി പറയുന്ന ഇതാണ് എന്താണ്? അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. ഇതല്ലാതെ അതിന്റെ ആകാരം അതിന്റെ സ്വരൂപം ഇതാണെങ്കിലും അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് അത് വേറെയാണ്. അതേതുപോലെ സുഷുപ്തി പോലെയാണ് അപരോക്ഷ ജ്ഞാനം. സുഷുപ്തിയിൽ ജ്ഞാനമുണ്ട്, പിന്നെ എങ്ങനെ സുഷുപ്തി പോലെ? അതുപോലെയാണ് സമാധി. അന്ധന്റെ വെളിച്ചമാണ് സമാധി. അതേതുപോലെ എന്ന് വെച്ചാ, ഇപ്പൊ ഞാൻ സുഖം അനുഭവിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ ഞാൻ സുഖത്തെ അനുഭവിക്കും. ആ സുഖം എന്ന് പറയുന്നത് പഞ്ചസാര കഴിച്ച മധുരം എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണെങ്കിൽ മധുരം കഴിച്ചാൽ എനിക്ക് സുഖം തോന്നും അല്ലേ? മധുരമല്ല സുഖം. പക്ഷെ മധുരം കഴിച്ചു കഴിഞ്ഞാൽ എന്തോരും എനിക്ക് സുഖം അനുഭവപ്പെടും. പഞ്ചസാര എനിക്ക് ഇഷ്ടമുണ്ട്, മധുരം ഇഷ്ടമാണെങ്കിൽ മധുരം കഴിച്ചാൽ എനിക്ക് സുഖം തോന്നും. അപ്പൊ മധുരം കഴിച്ച എനിക്ക് ഉണ്ടാകുന്ന ആ സുഖം എന്ന് പറയുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന മധുരം കഴിക്കാത്ത ഒരാളുടെ അസുഖം എന്റെ ഉള്ളിലിരിക്കുന്ന സുഖത്തെ അറിയാൻ പറ്റും. എന്റെ ഉള്ളിലുണ്ടാകുന്ന സുഖത്തെ, എന്റെ മുമ്പിലിരിക്കുന്ന മധുരം കഴിക്കാത്ത ഒരാൾ അസുഖം ഉണ്ടാകത്തില്ല. അത് മധുരം കഴിക്കുന്ന എനിക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അയാൾ മധുരം കഴിച്ച അയാൾക്കുണ്ടാകും. അല്ലെങ്കിൽ ഞാൻ പറയാൻ അയാളടുത്ത് നല്ല മധുരം ഇത് നല്ല സുഖവുമാണ്. മധുരം കഴിച്ചാൽ സുഖമായോണ്ട് ഞാൻ പറയും എന്ന് പറഞ്ഞാൽ അപ്പൊ അയാള് ഓർക്കും അയാള് മുമ്പ് മധുരം കഴിച്ചതും മധുരം കഴിച്ച അയാൾക്ക് സുഖം കിട്ടിയതും അയാൾക്ക് ഓർക്കാൻ പറ്റും. അയാളിനി ഓർത്താനും ശരി, അല്ലെങ്കിൽ എന്റെ മുഖം ഇവിടെ പ്രസന്നമായിരിക്കുന്ന കണ്ടിട്ട് അയാൾക്ക് അനുമാനിക്കാം എന്റെ ഉള്ളിലിപ്പോ ദുഃഖമല്ല സുഖമാണ്. ഇപ്പൊ ഓർത്താനും ശരി അനുമാനിച്ചാലും ശരി, ഒരിക്കലും ഞാൻ അനുഭവിക്കുന്ന സുഖം അയാൾക്ക് പ്രത്യക്ഷമുണ്ട് ആണോ? എന്റെ സുഖത്തെ കുറിച്ച് അയാൾക്ക് ജ്ഞാനം ഉണ്ടാകും, അത് അനുമിതി ജ്ഞാനമാകാം, അല്ലെങ്കിൽ അത് സാദൃശ്യ ജ്ഞാനമാകാം. പണ്ട് ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ സുഖം പോലെ ഒരു സുഖത്തെയാണ് ഇയാൾ പറയുന്നത്. സാദൃശ്യ സ്മൃതിയാകാം. പക്ഷെ മധുരം ഞാൻ അനുഭവിക്കുമ്പോൾ ആ മധുരവും അതിൽ നിന്ന് എനിക്കുണ്ടാകുന്ന സുഖവും എനിക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. എന്നെ സ്വസംവേദ്യം എന്ന് പറയും, സ്വയം അറിയുന്ന ഒരു കാര്യമാണ്. അത് എന്റെ മുമ്പേരിക്കുന്നതാണ് ഒരു കാരണവശാലും ഞാൻ പറയേണ്ട നല്ല സുഖമാണ് മധുരമാണെന്ന് പറഞ്ഞാൽ ഈ വാക്കിൽ നിന്ന് ഞാൻ പറയുന്ന വാക്ക് ആ വാക്ക് കേട്ടിട്ട് ആ ആളിന് മധുരവും അനുഭവിക്കാൻ പറ്റില്ല സുഖവും. ഇങ്ങനെയുള്ള ചില സ്മൃതിയോ അനുമതിയോ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ മധുരം കഴിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് മധുരത്തെ സംബന്ധിച്ചുള്ള എന്റെ അപരോക്ഷം. ഞാൻ ഇപ്പൊ ഞാൻ അനുഭവിച്ച സുഖമാണ് സുഖത്തിന്റെ എന്റെ അപരോക്ഷമായ അനുഭൂതി. ഇത് പോലെയാണെന്ത് ഏത് സമാധിയില് അഹം ബ്രഹ്മാസ്മി എന്ന് അറിയുന്ന ഇതുപോലെ. അപ്പൊ മറ്റൊരാൾക്ക് ഒരു തരത്തിലും അപരോക്ഷമാകുന്നില്ല എന്ന് ചുരുക്കം, അനുഭവിക്കുന്ന ആൾ മാത്രമേ അത് അപരോക്ഷമാകുന്നുള്ളൂ. സമാധിയിലെ ജ്ഞാനത്തിന്റെ പ്രത്യേകത അതാണ്. ഇനി ഞാൻ ആഗ്രഹിക്കേണ്ടത് ഒരാൾ പറഞ്ഞു ഭയങ്കര ആനന്ദമാണ് പഞ്ചസാര നല്ല സുഖമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്നെങ്കിലും പഞ്ചസാര തേടിപ്പിടിച്ച് ഞാനും കഴിച്ചു പോകണം. അതുവരെ എനിക്ക് ആ സുഖവും അനുഭവമൊന്നും ഉണ്ടാകും. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ജ്ഞാനം വളരെ സുഖമാണ്, അപരോക്ഷമായ ജ്ഞാനവുമാണ്, ബ്രഹ്മത്തിന്റെ അപരോക്ഷ ജ്ഞാനവുമാണ്, അത് ആനന്ദവുമാണ്. ഇങ്ങനെയൊക്കെ ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും ശരി കേൾക്കുന്ന ആളിന് സുഖവും കിട്ടത്തില്ല അറിവുണ്ടാകത്തില്ല. ഇതാണ് സമാധിയിലെ ജ്ഞാനത്തിന്റെ പ്രത്യേകത, അത് അപരോക്ഷമാണ് എന്നതാണ്. സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയെ പ്രാപിച്ച ഒരാൾക്ക് മാത്രമേ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അപരോക്ഷ ജ്ഞാനം ഉണ്ടാകൂ എന്നാണ് ആരുടെ അഭിപ്രായം. ഈ സമാധി പ്രക്രിയ എന്ന് പറയുന്നു അതിനെ സ്വീകരിക്കുന്നതിന്റെ അഭിപ്രായം അതാണ്. അദ്വൈതികളിൽ തന്നെ സ്വീകരിക്കാത്തവരുണ്ട്, സ്വീകരിക്കുന്നവന്റെ അഭിപ്രായമാണ്. അദ്വൈതത്തിൽ പലതരത്തിലുള്ള ചിന്താപദ്ധതികളുണ്ട്, അതിന് ഒന്നിതാണ് കേവലം വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവമാണ്. ഈ പരോക്ഷം എന്ന് പറഞ്ഞാലോ ഗുരു പറയുന്നു നീ ബ്രഹ്മമാണ്, നീ അതിനെ അറിയണം, സാക്ഷാത്കരിക്കണം. സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു അനുഭൂതിയാണ്, നിങ്ങൾക്ക് വളരെ ആനന്ദമുണ്ടാവും. ഇങ്ങനെയൊക്കെ ഗുരു പറയുമ്പോ ശിഷ്യനുണ്ടാവുന്നതാണ്. ഞാനതിന് എന്ത് പറയുന്നു? പരോക്ഷം. ഞാൻ സമാധി ഉണ്ടായ സമാധി ഉണ്ടാകത്തോളം കാരണം എന്താണ് പരോക്ഷം? അപ്പൊ പരോക്ഷം ഞാനോ അപരോക്ഷം ഞാനോ രണ്ട് രണ്ടാണ്. ഇതാണ് ഒരു പ്രക്രിയ. അപ്പോ ഗുരു പറയുന്നു ഈ ബ്രഹ്മമാണ്, ഈ തന്നെ ബ്രഹ്മമായിട്ട് അറിയണം, അറിഞ്ഞാൽ ആനന്ദമാണ്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ കേൾക്കുന്നയാളിന് പരോക്ഷം ഞാൻ ഉണ്ടാവും, ഞാൻ ബ്രഹ്മമാണ് അതറിയേണ്ടതാണ് അറിഞ്ഞ ആനന്ദമാണ് ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഉണ്ടാവും. ഉണ്ടോ? ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. എന്തുകൊണ്ട്? എന്നുവെച്ചാൽ ഇയാള് വിചാരിക്കണം ഈ ഗുരു ഒരു തട്ടിപ്പുകാരനാണ്, ആൾക്കാരെ പറ്റിക്കലാണ് ഇയാള്. ബ്രഹ്മമാണ് ആനന്ദമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് ആ ബ്രഹ്മമാണ് ആനന്ദമാണെന്നൊക്കെ പറയുന്നുണ്ട്, കേട്ടത് മനസ്സിലായി. പക്ഷെ ഇത് പറഞ്ഞ മുഴുവൻ എന്താണ്? തട്ടിപ്പാണ് എന്നൊരാളെ ധരിക്കുകയാണ്. അയാളെ സംബന്ധിച്ചപ്പോ കേട്ടത് പറഞ്ഞത് മനസ്സിലായി, പക്ഷെ അയാൾക്ക് അതിന് യാതൊരു നിശ്ചയമില്ല. അയാള് ധരിക്കും ഒന്നുകിൽ ഇയാൾ തന്നെ പറ്റിക്കാൻ പറയും, അല്ലെങ്കിൽ ഇയാളുടെ എന്തോ ഒരു ഭ്രാന്തി ജ്ഞാനമാണ് ഈ പറയുന്നത്. അങ്ങനെയും വരാമല്ലോ. ഗുരുവിനൊരു ബ്രഹ്മം ഉണ്ടായി, ഞാൻ ബ്രഹ്മമാണ്. ഒരു ദിവസം അതുവരെ താൻ ആരായിരുന്നു? രാമനോ കൃഷ്ണനോ ആരോ ആയിരുന്നു. ഒരു ദിവസം ഒരു ബ്രഹ്മം ഉണ്ടായി, എന്താണ്? ഞാൻ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി. ഈ ബ്രഹ്മത്തെയാണ് എന്നോട് പറയുന്നതെന്ന് വിചാരിച്ചാലോ ശിഷ്യ അങ്ങനെ വിചാരിക്കണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ വഞ്ചിക്കാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞാലോ? ശിഷ്യന് ഉണ്ടാകുന്ന ജ്ഞാനം അത് പരോക്ഷം ഞാനാണ് പറയുന്നത്. ശിഷ്യന് മനസ്സിലാകും, പക്ഷെ അതിനെ പരോക്ഷം ഞാനോന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതിന് ഇപ്പൊ ഇവിടെ എന്താ വേണ്ടത്? പ്രധാനമായിട്ട് വിശ്വാസം, അതുകൂടെ വേണം. വിശ്വാസം ഉള്ളിടത്താണ് എന്ത് വരുന്നത്? പരോക്ഷം ഞാനും വരുന്നത്. ഇങ്ങനെ പറയുന്നതിന് കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, വേദത്തിലാണ് അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസിയൊക്കെ പറയുന്ന വേദത്തിലാണ്. വേദത്തിൽ ആദ്യം പറഞ്ഞ എന്താണ്? പൂർവകാണ്ഡത്തിൽ പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? സ്വർഗത്തെ കുറിച്ച്. സ്വർഗം എന്ന് പറഞ്ഞു. അപ്പൊ സ്വർഗം സ്വർഗകാമുകയും ചെയ്ത സ്വർഗം വേണ്ടവന് എന്ത് ചെയ്യണം? യാഗം ചെയ്യും. കേട്ടവന് മനസ്സിലായി സ്വർഗം വേണമെങ്കിൽ എന്ത് ചെയ്യണം? യാഗം ചെയ്യും. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരാൾക്ക് സ്വർഗത്തെ കുറിച്ച് പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടായ ഇല്ല, പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടായില്ല. കേട്ടത് മനസ്സിലായി സ്വർഗത്തെ വേണമെന്നുള്ളവൻ യാഗം ചെയ്യണം, കേട്ട് മനസ്സിലായി. പക്ഷെ സ്വർഗത്തെ കുറിച്ചുള്ള പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടായില്ല. പ്രത്യക്ഷജ്ഞാനം ഉണ്ടായെങ്കിൽ ശരി, ഇപ്പൊ ഗൾഫിൽ പോകുന്ന പോലെ. ഗൾഫിൽ പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വിസ എടുക്കും. വിസ എടുക്കുന്നതാണ് വ്യക്തമായ ജ്ഞാനമുണ്ട്. എന്താണോ ഗൾഫ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട്, യാതൊരു സംശയമില്ലാത്ത ജ്ഞാനമാണ്. അപ്പോ അയാൾ ഉറപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത്? വിസ എടുക്കുന്നു. സ്വർഗത്തെ കുറിച്ച് ഉറപ്പിച്ചിട്ട് ആർക്കെങ്കിലും യാഗം ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു? സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പായലെന്തുകൊണ്ട് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു? വേദവാക്യമായതുകൊണ്ട്. വേദത്തിൽ പറഞ്ഞാൽ അത് സത്യമാണ്, എന്നാ യാഗം ചെയ്യാം. ശരി, വേദം എന്തുകൊണ്ട് സത്യമാകുന്നു? ഈശ്വരൻ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈശ്വരൻ പറഞ്ഞു എന്നുള്ളതിന് എന്താ അയാളുടെ അതിന് തെളിവ്? ഉണ്ടോ? വേദ ഈശ്വരൻ പറഞ്ഞു എന്നുള്ളതിന് എന്താ തെളിവ്? വിശ്വാസമാണ്. ആദ്യ ശാസ്ത്രത്തിൽ വിശ്വാസം, വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സ്വർഗമുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ശ്രദ്ധയുള്ളവൻ എന്തുവരും? പരോക്ഷം ഞാനുണ്ടാവും. വിശ്വാസമുള്ള വിശ്വാസമുള്ളിടത്താണ് എന്ത് വരുന്നത്? ആദ്യം പരോക്ഷം ഞാനുണ്ടാവും. പരോക്ഷം ഞാനുണ്ടായി കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുന്നു. മരിച്ചതിന് ശേഷം എവിടെ പോകുന്നു? മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോയി പ്രത്യക്ഷമാവുന്നുണ്ടോ? സ്വർഗം ഉണ്ടോ? അപരോക്ഷമാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചെയ്യുന്നത്? അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ചെയ്യാൻ പോകുന്നു? വിശ്വാസമാണ്. അപ്പോ വേദം ഈശ്വരം പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോ വേദത്തെ വിശ്വസിക്കുന്നു. വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ അസത്യം എന്ന് വിശ്വസിക്കുന്നു. സത്യമായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്വർഗത്തിലയാള് വിശ്വസിക്കുന്നു. അപ്പൊ സ്വർഗത്തെ കുറിച്ച് അയാൾക്കുണ്ടായ ജ്ഞാനം, വേദത്തിനുണ്ടായ ജ്ഞാനം പരോക്ഷം ജ്ഞാനമാണ്. ഇതിനാണ് പരോക്ഷം ജ്ഞാനം. എന്നിട്ട് അയാളിവിടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. മരിച്ചു കഴിഞ്ഞാലോ അയാള് വിശ്വസിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകും. പക്ഷെ അതുവരെ സ്വർഗത്തെ കുറിച്ച് പരോക്ഷം ജ്ഞാനമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ പരോക്ഷം ജ്ഞാനം വേണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. അതാണ് വിശ്വാസമുള്ളവന്റെ ജ്ഞാനത്തെയാണ് പരോക്ഷം ജ്ഞാനം. വിശ്വാസമില്ലാത്തവനും ജ്ഞാനം ഉണ്ടാവാം സ്വർഗത്തെ കുറിച്ച്, പക്ഷെ അവനതിന് വിശ്വാസമുണ്ടോ? അപ്പൊ പിന്നെ അതിന് പരോക്ഷം ജ്ഞാനം പറഞ്ഞിട്ട് കാര്യമില്ല. അയാള് പറയും ഇത് ഒരു തട്ടിപ്പാണ്, ഭ്രാന്തിയാണ്, ചിലരുടെ അന്ധമായ വിശ്വാസമാണ്, അന്ധവിശ്വാസം എന്നൊക്കെ പറയും. അപ്പൊ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, അതാണ് പരോക്ഷം ജ്ഞാനം. അപ്പോ ബ്രഹ്മത്തെ കുറിച്ച് ഗുരു പറയുന്ന കേൾക്കുമ്പോൾ ഗുരുവിലുള്ള വിശ്വാസം കൊണ്ട്, ഗുരുവിന്റെ വാക്യത്തിലുള്ള വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ ഇനി വേദത്തിലുള്ള വിശ്വാസം കൊണ്ട്, വേദം ഈശ്വരൻ പറഞ്ഞതാണെന്നുള്ള വിശ്വാസം കൊണ്ട് ഒരാൾക്ക് ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നതിനാണ് എന്ത് പറയുന്നത്? പരോക്ഷ ജ്ഞാനം. ഈ പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് ഭ്രമമാണോ അതോ സത്യമാണോ? അത് സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് അത് യഥാർത്ഥ ജ്ഞാനമാണ്. അയാൾ ഒരിക്കലും പറയൂ സ്വർഗം എന്ന് പറയുന്ന ഒരു ഭ്രമമാണെന്ന് പറയൂ. അവിടെ എന്താണ് പ്രമാ എന്ന് പറയുന്ന വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കും. അപ്പൊ വാക്യജന്യമായ ജ്ഞാനം വിശ്വാസത്തെ ആശ്രയിച്ച എന്ത് ചെയ്യുന്നു? ഭ്രമമായിരിക്കുന്നു. ഇവിടെ ഒരു ശിവന്റെ ലിംഗം എടുത്തു വെച്ച, അല്ലെങ്കിൽ ശിവന്റെ ഒരു മൂർത്തി എടുത്തു വെച്ച് രൂപം വിഗ്രഹം എടുത്തു വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? അതിനെ കുളിപ്പിക്കുന്നു, പൊട്ടു തൊടിയിക്കുന്നു, അനുമില ആഹാരം വയ്ക്കുന്നു, കുറെ പൂജകളെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ്? പാറകൃഷ്ണനാണെന്നാണോ ശിവനാണെന്നോ അയാളുടെ വിശ്വാസം? അതയാള് ഭ്രാന്തിയാണെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടോ? ഇതെനിക്കൊരു ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും കുളിപ്പിക്കുകയും ഭക്ഷണം കൊണ്ടുപോവുകയും ചെയ്യും? ഗുരുവായൂരപ്പന് മുമ്പ് ചെന്ന് അവിടെ നിന്ന് അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തെ നോക്കി പ്രാർത്ഥിക്കുന്നതാണ് എപ്പോഴെങ്കിലും വിചാരിക്കും ഇതൊരു ഭ്രാന്തിയാണ്, ഇതൊരു തട്ടിപ്പാണ് എന്ന് വിചാരിക്കുക. അപ്പോ ഈ സ്ഥലങ്ങളിലെല്ലാം എന്താണ് വിശ്വാസം കൊണ്ട് ഒരാള് അതിനെ പ്രമേയായി സ്വീകരിക്കുന്നു, യഥാർത്ഥ ജ്ഞാനമായി സ്വീകരിക്കുന്നു, എന്നിട്ട് പ്രവർത്തിക്കുന്നു അവർ പ്രാർത്ഥനയും പൂജയും. ഇത്തരം സ്ഥലങ്ങളിലെല്ലാം, അതായത് അതീന്ദ്രിയമായ വിഷയങ്ങൾ, നമുക്ക് ഇന്ദ്രിയം കൊണ്ട് പ്രത്യക്ഷം അല്ലാത്ത വിഷയങ്ങൾ, ഒരാള് ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസത്തെ ആശ്രയിച്ചിട്ടാണ് ഒരാൾ ഒന്നിനെ പ്രമേയമായി സ്വീകരിക്കുന്നത്. അയാൾ സ്വീകരിക്കുന്നതാണ് ഇത് ശിവൻ തന്നെ, അത് അയാളെ സംബന്ധിച്ച്. പക്ഷെ ഇത് വെറും കല്ലാണെന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിലോ, പറയും ഇത് നിങ്ങളുടെ ഒരു ഭ്രമമാണെന്ന് പറയും. അയാൾ അംഗീകരിക്കും നിങ്ങളിത് കല്ലാണ്, ഇതൊരു ശില്പി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹമാണ്, അതീ കഴിഞ്ഞ അവിടെ യാതൊന്നുമില്ല എന്നും മറ്റൊരാൾ പറയും. പിന്നെ ഇത് ശിവനെന്ന് പറയുന്നത് നമ്മുടെ ഭ്രമമാണ്, ഭ്രാന്തിയാണ്, ഇത് കല്ലല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ഒരാള് ഭ്രാന്തി എന്ന് പറയുന്നു, ഒരാള് സത്യം എന്ന് പറയുന്നു അറിവിനെ. രണ്ടും എന്തിനെ ആശ്രയിച്ച്? വിശ്വാസത്തിൽ ഉള്ളതിനെയും വിശ്വാസം ഇല്ലാത്തതിനെ ആശ്രയിച്ചിട്ടാണ്. വിശ്വാസമുള്ളവനത് സത്യജ്ഞാനം, വിശ്വാസമില്ലാത്തവനത് ഭ്രാന്തിജ്ഞാനം. അത് അതീന്ദ്രിയമായ എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെയാണ്. ഒരാൾക്ക് ശിവൻ എന്ന് പറയുന്ന ഒരു ദേവതയെ നേരിട്ട് കണ്ടതിന് ശേഷം ഉപാസന തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല. ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ശിവനെന്ന് പറയുന്ന ഒരു ദേവത ഉണ്ടെന്ന് വിശ്വസിക്കും, എന്നിട്ട് ബാക്കി പറയുന്ന പൂജ തന്ത്ര മന്ത്രങ്ങളെല്ലാം അയാളെ പഠിപ്പിക്കുകയാണ്. അതെല്ലാം അയാൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. വിശ്വസിച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? എല്ലാം ഉപാസനം ചെയ്യുന്നു. അപ്പൊ വിശ്വാസത്തെ ആശ്രയിച്ചിട്ട് പരോക്ഷം ഞാൻ. പിന്നെ അങ്ങനെ ശിവനെ പൂജിച്ച് ശിവനിങ്ങനത്തെ പൂജിച്ച് പൂജിച്ച് പൂജിച്ച് ഒരു ദിവസം ചെയ്യുന്നു, അയാൾക്ക് ശിവൻ പ്രത്യക്ഷപ്പെടുന്നു. ജടയും ഗംഗയും ഡമരവും ശൂടവും സർപ്പവും പുലിത്തോലും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ശിവൻ അയാളുടെ മുമ്പോ നിൽക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ മനസ്സിൽ കാണുന്നു ശിവൻ ഉള്ളിലെനിക്കുന്നു. ചിലർക്ക് പുറത്ത് ചോദിക്കും, ചിലർക്ക് ഉള്ളിലെനിക്കും. എന്തായാലും എന്ത് ചെയ്യുന്നു? അയാൾ പറയുന്നു അങ്ങനെ ഉപാസിച്ച് ഉപാസിച്ച് ഞാൻ ശിവനെ പ്രത്യക്ഷമാക്കി. അപ്പൊ ആദ്യം വിശ്വസിച്ചുകൊണ്ട് പരോക്ഷം ഞാനും കൊണ്ട് അയാൾ ഉപാസന ചെയ്ത് ഒടുവിൽ എന്ത് ചെയ്തു? ശിവൻ പ്രത്യക്ഷമായി. അപ്പോൾ അയാളുടെ ഉള്ളിലാണ് അതിങ്ങനെ പ്രത്യക്ഷമാണെങ്കിൽ അയാൾ പറയും, അത് പറയാം സമാധിയാണ്. സമാധിയിൽ അയാൾക്ക് ശിവൻ പ്രത്യക്ഷമായി. സാധാരണമല്ലല്ലോ. ഇനി ബാഹ്യമായിട്ടാണെങ്കിൽ എന്ത് പറയും? എന്തുപറയും? ശിവലോകം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കൈലാസം. അവിടെ നിന്ന് ശിവൻ ഇറങ്ങി ഭൂമിയിലേക്ക് വന്ന് എന്റെ മുമ്പ് വന്ന് നിന്ന് ഞാൻ സംസാരിച്ചു തൊട്ടു നോക്കി. അതും അപരോക്ഷമാണ്. മറ്റത് ആന്തരികമായ അപരോക്ഷം, ബാഹ്യമായ അപരോക്ഷം. ഇത് രണ്ടു ആൾക്കാർ പറയാറില്ലേ? ഇപ്പൊ രണ്ടിന്റെയും തുടക്കം എന്താണോ? പരോക്ഷജ്ഞാനം, അതും വിശ്വാസത്തിൽ നിന്നുള്ള പരോക്ഷജ്ഞാനം. അയാൾക്ക് വിശ്വാസമേ ഇല്ലെന്നിരിക്കട്ടെ, ശിവനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി. എങ്ങനെ, എന്താ മനസ്സിലാക്കിയത്? ശിവനെ കുറിച്ച് ശിവന്റെ തലയിൽ ജടയുണ്ട്, ചന്ദ്രക്കുലയുണ്ട്, ഗംഗയുണ്ട്, പുലിത്തോലാണ് കൊടുത്തിരിക്കുന്നത്, കയ്യിൽ ഡമരുമുണ്ട്, ശൂലമുണ്ട്, തൃശൂലമുണ്ട്, ആനത്തോൽ കൊടുത്തിരിക്കുകയാണ്, കഴുത്തിൽ സർപ്പമുണ്ട്. ഇതൊക്കെ അയാൾ അറിഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ അയാൾക്ക് ശ്രദ്ധയില്ല, വിശ്വാസമില്ല, അറിവുണ്ടായി. എന്നാ എന്ത് സംഭവിക്കും? അയാൾ ഉപാസിക്കത്തില്ല. ഉപാസിക്കും, അയാൾ അറിഞ്ഞോ? അപ്പോൾ അറിയണം, ശ്രദ്ധയോടുകൂടി അറിഞ്ഞാൽ മാത്രമേ അതിനെ പരോക്ഷം ജ്ഞാനം എന്ന് പറയാൻ പറ്റൂ. എന്നാൽ മാത്രമേ അവിടെ അനുഷ്ഠാനം നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ അനുഷ്ഠാനം നടക്കില്ല. സ്വർഗത്തെ സംബന്ധിച്ചു അങ്ങനെ ശ്രദ്ധയോടുകൂടി അയാൾ അറിഞ്ഞ്, വിശ്വാസത്തോടുകൂടി അറിഞ്ഞാൽ മാത്രമേ അയാൾക്ക് എന്തോ ഒരു യാഗം ചെയ്യാൻ പറ്റൂ. പിന്നെയുള്ള കാര്യം അത് പിന്നെ അയാളെ സംബന്ധിച്ച കാര്യമാണ്. ചിലപ്പോൾ മരിക്കുന്നത് വരെ അയാൾക്ക് ശിവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്നാലും അയാൾക്ക് പ്രശ്നമില്ല, എന്തുകൊണ്ട്? അയാൾക്ക് ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് അയാൾ എന്ത് പറയും? ശിവനില്ലെന്ന് പറയും. പിന്നെന്ത് പറയും? മരണം വരെ ഉപാസിച്ച് ശിവന്, മരിക്കുന്നവരെ ശിവനെ അയാൾക്ക് കാണാൻ പറ്റില്ല. അയാൾ എന്ത് പറയും? അടുത്ത മരണശേഷം, അല്ലെങ്കിൽ മരണശേഷം നേരിട്ട് പോകുന്നത് ശിവലോകത്തിലാണ്. അപ്പോ ശാസ്ത്രത്തിലുള്ള വിശ്വാസം, ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളിലുള്ള വിശ്വാസം, ശ്രദ്ധ, ഇപ്പൊ ശാസ്ത്രത്തിൽ നിന്ന് ജ്ഞാനം, ഇതിലാണ് കൂടി ചേരുമ്പോൾ അനുഷ്ഠാനം, അനുഷ്ഠാനത്തിൽ നിന്ന് അപരോക്ഷ ജ്ഞാനം, ഇതാണ് അതീന്ദ്രിയമായ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം പറയുന്നത്. ഇവിടെയാണ് രണ്ട് ജ്ഞാനം വരുന്നത്, ഏതൊക്കെ? പരോക്ഷ ജ്ഞാനവും അപരോക്ഷ ജ്ഞാനവും വരുന്നത്. അപ്പോ അതിനനുസരിച്ചിട്ടാണ് ഈ പരോക്ഷ ജ്ഞാനവും അപരോക്ഷ ജ്ഞാനത്തെയും സ്വീകരിച്ചുകൊണ്ടാണ് ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ എന്ത് പറയുന്നത്? ആദ്യം ഒരാൾക്ക് പരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു. ആർക്ക്? വിശ്വാസം ഉണ്ടാകണം, അത് പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസം ഉള്ള ഒരാളിന് ആദ്യം എന്ത് വരുന്നു? പരോക്ഷ ജ്ഞാനം ഉണ്ടാകും. ശരി, അപ്പോ ഗുരു പറഞ്ഞു നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അയാൾക്ക് താൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാ പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്? അദ്ദേഹം പരോക്ഷ ജ്ഞാനം ഗുരു പറഞ്ഞു നീ ബ്രഹ്മമാണെന്ന്, ശരി ഞാൻ ബ്രഹ്മമാണെന്ന് ബോധിച്ചു, പിന്നെ എന്തിനാ അവിടെ പരോക്ഷ ജ്ഞാനം? എന്തിനാണ്? എന്താണ് ആദ്യം തന്നെ പറഞ്ഞാ മതി, ബ്രഹ്മമാണെന്ന് പറഞ്ഞു കേട്ടു മനസ്സിലായി. ഞാനിപ്പോ പറഞ്ഞു അതൊക്കെ മനസ്സിലായി. ഇനി എന്തിനാ അപരോക്ഷം ഞാൻ? അതായത് ബ്രഹ്മം എന്ന് പറയുന്നത് അതീന്ദ്രിയമായ ഒന്നാണ്, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന ഒന്ന് അല്ല, സ്വർഗാദികളെ പോലെ. അപ്പോ അതിന്റെ നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? ബ്രഹ്മം അതീന്ദ്രിയമായതുകൊണ്ട് ബ്രഹ്മത്തിന്റെ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? ആദ്യം എന്തേ ഉണ്ടാകത്തുള്ളൂ? വിശ്വാസമുള്ളവന്, ശ്രദ്ധയുള്ളവൻ ആദ്യം ഉണ്ടാകുന്നത്. ഈ ശ്രദ്ധ എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോരുത്തരും ഈ ബ്രഹ്മം എന്നും പറയുന്നത് മുമ്പും അയാൾ കേട്ടിട്ടുണ്ട്, അയാൾക്ക് അതിൽ യാതൊരു വിശ്വാസവും. അത് വെറുതെ ആൾക്കാരുടെ വിഭ്രാന്തിയാണ്, അല്ലെങ്കിൽ തട്ടിപ്പാണ്. വിഭ്രാന്തിയും തട്ടിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് വിഭ്രാന്തിയും തട്ടിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വയം തട്ടിപ്പിന് തന്നെ വിധേയമാക്കിയാൽ എന്തായി? അത് വിഭ്രാന്തിയാണ്. അതെ, നിങ്ങൾ പറയുന്നു ഈ പൂജ ചെയ്ത ലോട്ടറി അടിക്കും അല്ലേ എന്ന് പറയുന്നു. എന്നെ പൂജ ചെയ്താൽ ലോട്ടറി അടിക്കും, അപ്പോ അത് വിശ്വസിച്ചിട്ട് പറയാൻ വരത്തിനടുത്ത് ഈ പൂജ ചെയ്ത് തീർച്ചയായിട്ടും നോട്ട് കഴിക്കും, അത് വിഭ്രാന്തി. ദക്ഷിണ വാങ്ങിക്കുമ്പോൾ തന്നെ അറിയാം ഈ പൂജ ചെയ്താൽ ലോട്ടറി അടിക്കത്തില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ അതെന്തായി? തട്ടിപ്പ്. അത് തട്ടിപ്പ് ഉറപ്പിച്ചാണ്, നടക്കില്ല എന്നറിയാം. അതാണ് തട്ടിപ്പ്. മറ്റത് വിഭ്രാന്തി. ഇപ്പൊ രണ്ടു തരത്തിൽ വരാം, തട്ടിപ്പായും വരാം, വിഭ്രാന്തിയായും വരാം. ചില വിഭ്രാന്തിയിലായിരിക്കും, ചിലരങ്ങനെയല്ല, തട്ടിപ്പായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുന്നുണ്ട്. പൊതുവെ പൂജാരിമാർ എന്ന് പറയുന്നത് തട്ടിപ്പുകാരാണ് പൊതുവെ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവരെല്ലാ ദിവസവും ഒരു കല്ലിനെ കുളിപ്പിക്കുകയും അതിനെ അതും ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്കറിയാം ഇത് വെറും കല്ലാണ്. പൊതുവെ അവർക്കറിയാം ഇത് കല്ലാണെന്ന്, അവർക്ക് വലിയ വിശ്വാസമൊന്നും കാണത്തില്ല. ഈ പുറമെ നിന്ന് തൊഴുന്നു എന്ന വിശ്വാസത്തിന്റെ നൂറിലൊരു അംശം പോലും അവന് കാണത്തില്ല. കാരണം അവന് ഇത് പ്രത്യക്ഷമാണ്, ഏത് കല്ലാണെന്നുള്ളത് അവന് വിശ്വസിക്കേണ്ട കാര്യമേ ഇല്ല. അത് നിരന്തര പരിചയം കൊണ്ട് അല്ലെങ്കിൽ തന്നെ പൂജാരി വിചാരിക്കില്ലേ ഇവനീ കാശും മുടക്കി ഇവിടെ വന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണോ ഐശ്വര്യവും സമൃദ്ധിയെല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ കഷ്ടപ്പെടുന്നിട്ട് കൂടെ കിടന്ന് പൂജിക്കുന്നു, എനിക്കിതൊന്നും ഉണ്ടാവുന്നില്ല, പിന്നെ അവന് ഇതെങ്ങനെ ഉണ്ടാവും? വല്ലപ്പോഴും വല്ലപ്പോഴും പോകുന്നതിനും പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. എന്തിനു വേണ്ടി? ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി. ഞാനാണെങ്കിലോ രാവിലെ വൈകുന്നവരും ഇത് തന്നെ ചോദിച്ചു, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, പിന്നെ ഇവനെങ്ങനെ ഉണ്ടാകാം എന്ന് ചിന്തിച്ചോടെ. ബുദ്ധിയുള്ള പൂജാരി ചിന്തിക്കുകയല്ലേ? ബുദ്ധിയുള്ള പൂജാരിയാണെങ്കിൽ ചിന്തിക്കും. ഞാനും നിരന്തരം ചെയ്തിട്ട് എനിക്കൊരു എഴുന്നേറ്റമില്ല, ഒരു ഐശ്വര്യമില്ല. എന്നാൽ ഇവൻ വന്ന് വല്ലപ്പോഴും ആയിരിക്കും ഇവിടെ വന്നിട്ട് ഗൾഫിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒക്കെ ഇവിടെ വന്ന് പോയിച്ചിട്ട് ഇന്ന് എല്ലാം ഉണ്ടാവും. ഉണ്ടാവുന്നെങ്കിൽ ആർക്കുണ്ടാവണം? എന്നും പൂജിക്കുന്ന എനിക്കുണ്ടാവണ്ടേ? ഇങ്ങനെയൊക്കെ ബുദ്ധിയുള്ള പൂജാരി ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആരായിരിക്കും? അവൻ തട്ടിപ്പായിരിക്കും. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ത് പറയുന്നു? നിരന്തരം പോയിച്ചിട്ട് യാതൊരു ഐശ്വര്യവും ഉണ്ടാവുന്നില്ല. അതെ, നിരന്തരം പോയിച്ചാ എന്താ കിട്ടുന്നത്? പോയിക്കുന്നതിന് കൃത്യമായ ശമ്പളം കിട്ടും, പിന്നെ ചെറിയൊരു ദക്ഷിണയും. അതുകൊണ്ടൊക്കെ കാര്യങ്ങൾ തികയോ? ഒന്നും തികയുന്നില്ല. മറ്റവനെന്താണ്? അവിടെ ഇരുന്ന് കൊണ്ട് മണി ഓർഡർ അയക്കുകയാണ് ഐശ്വര്യത്തിന്. അവൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മണി ഓർഡർ വായിക്കുന്നല്ലാതെ അവന് വേറെ വല്ല ഇതുണ്ട്? അവനവന്റെ ബിസിനസ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് ഒരു മണി ഓർഡർ വായിക്കും. അവനെല്ലാം ഐശ്വര്യമുണ്ട്. പൂജാരിയാണെങ്കിലോ നിരന്തരം ഇതിന്റെ അകത്ത് നിന്ന് കഷ്ടപ്പെടുകയാണ്. പൂജാരിക്ക് ഒരു ഐശ്വര്യമില്ല. അവന് പൂജാരിക്ക് എങ്ങനെ വിശ്വാസം വരും? ചിന്തിക്കുന്ന പൂജാരി വിശ്വാസം വരും? പൂജാരി വിചാരിക്കും അവൻ മണ്ടനാണ്, അവന് ഐശ്വര്യം ഉണ്ടാകാൻ ബിസിനസ് ചെയ്തിട്ട്. എനിക്ക് ഐശ്വര്യം ഉണ്ടാകത്ത്, ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന ഇതൊക്കെയാണ്. ഇതിൽ നിന്ന് എന്ത് കിട്ടാനോ? കമ്മിറ്റിക്കാർ വരുന്ന പൈസ അത് തന്നെ. അഞ്ഞൂറെന്ന് പറഞ്ഞാൽ 500, 1000 പറഞ്ഞാൽ 1000. ബിസിനസ്സുകാരൻ അങ്ങനെയാണോ? കണക്കില്ലാത്ത പൈസ. അതീന്ദ്രിയമായ കാര്യങ്ങളിൽ ഇതിനൊക്കെ വിശ്വാസമാണ് മുഖ്യം, ശ്രദ്ധ. ശ്രദ്ധ ആശ്രയിച്ചുള്ള പരോക്ഷ ജ്ഞാനമേ പ്രവർത്തിക്കുക ഹേതുവാകും. അപ്പൊ ബിസിനസ്സുകാരനും വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? മണി ഓർഡർ അയക്കുന്നു. അവന്റെ വിശ്വാസം എന്താണോ? ഇതെല്ലാം നേരെ പോകുന്നത് ദേവതയുടെ അനുഗ്രഹം കൊണ്ടാണോ? വിശ്വാസം. അപ്പോ അങ്ങനെ പരോക്ഷ ജ്ഞാനം ഉണ്ടായാൽ വിശ്വാസം കൊണ്ട് വിശ്വാസത്തോടു കൂടിയ പരോക്ഷ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതീന്ദ്രിയമായ കാര്യങ്ങളിൽ അവൻ എന്ത് ചെയ്യുന്നു, അപരോക്ഷ ജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ജാഗ്രതത്തിലുണ്ടാകുന്ന പരോക്ഷ ജ്ഞാനം കൊണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു, സമാധിയിൽ അപരോക്ഷ ജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കണം. ഇതാണ് ആര് പറയുന്നത്? വിദ്യാരണ്യസ്വാമിയെ പോലെയുള്ള ആൾക്കാർ പറയുന്നു. അവര് പറയുന്ന അതുകൊണ്ട് എന്ത് വേണം, പരോക്ഷമായ ജ്ഞാനവും വേണം അപരോക്ഷമായ ജ്ഞാനവും വേണം. അതിന്റെ വഴി ഇതാണ്, വിശ്വാസത്തെ ആശ്രയിച്ചിട്ടാണ് ഇത് പോകുന്നത്. പ്രധാനമായിട്ട് ശ്രദ്ധയെ ആശ്രയിച്ചിട്ടാണ് ഈ ആത്മവിദ്യ നിൽക്കുന്നത്. അതുകൊണ്ട് ആദ്യം പരോക്ഷ ജ്ഞാനം, പിന്നീട് അപരോക്ഷ ജ്ഞാനം. ഇതാണ് ചില ആചാര്യന്മാരുടെ അഭിപ്രായം.